അഹം വൃത്തിയും ഇതം വൃത്തിയും രണ്ട് ജ്ഞാനങ്ങൾ. അതിൽ ഇതം വൃത്തി, അതിൻ്റെ വിഷയം എന്താണ്? അഹം ഒഴികെ ഏതിനെല്ലാം ഇതെന്ന് പറയാൻ പറ്റുമോ അതല്ല ഇതം എന്ന് പറയുന്നത്. ജ്ഞാനത്തിൻ്റെ വിഷയം എന്ന് വെച്ചാൽ പ്രപഞ്ചം മുഴുവൻ. അപ്പം അഹം വൃത്തിയുടെ വിഷയമോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതം വൃത്തിയുടെ വിഷയം എന്ന് പറയുന്നത് ലോകം മുഴുവൻ. ഇതം വൃത്തിയുടെ വിഷയം, അഹം വൃത്തിയുടെ വിഷയം എന്താണ്? എന്താണത്? എന്റെ വിഷയം എന്താണ്? താന്ന് പറഞ്ഞത് ഞാനെന്നുള്ള അനുഭവമാണ് അഹം വൃത്തി. അതിന്റെ വിഷയം എന്താണെന്നോ എന്താണെന്ന് ചോദിച്ചാൽ അത് വിഷയമാണ്. അഹം വൃത്തിയുടെ വിഷയം എന്തെന്നാ ചോദിച്ചു. ഇതം വൃത്തിയുടെ വിഷയം പ്രപഞ്ചം പോലും. അഹം വൃത്തിയുടെ വിഷയം എന്താണത്? മൂർത്തിയുടെ വിഷയം എന്താണ്? എന്താണ് ഞാൻ എന്ന് പറയുന്നത്? ഇതം വൃത്തിയുടെ വിഷയം പ്രപഞ്ചം മുഴുവനാണെന്ന് പറഞ്ഞു. അഹം വൃത്തിക്ക് വിഷയമില്ല, അതെന്താണ്? ആദ്യം പഠിച്ചത് ഏതിനെയാണോ അഹം എന്നറിയുന്നത് അതാവും അതിൻ്റെ വിഷയം. ഏതിനെയാണോ ഇതം എന്നറിയുന്നത്, ഇതമെന്ന് ഏതിനെ അറിയാം? പ്രപഞ്ചത്തിലേതിനെയും ഇതെന്ന് പറയാം. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഇതം വൃത്തിയുടെ വിഷയം. അപ്പോൾ അഹം വൃത്തിയുടെ വിഷയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതെന്തിനെയാണോ അഹം എന്നറിയും, അത് അതായിരിക്കും അതിൻ്റെ വിഷയം. എന്ന് പറഞ്ഞാൽ ഇപ്പം ശരീരത്തെ അറിയും ഞാൻ. ശരീരത്തെ അറിയുമ്പോൾ ഞാനെന്ന് പറയുന്നതിൻ്റെ വിഷയം എന്തായി? ശരീരമായി. പിന്നെ ഞാനെന്ന് ഏനെ അറിയാൻ പറ്റും? ഇതിനെ അറിയാൻ പറ്റും. അഹത്തിൻ്റെ വിഷയമായി അതിനറിയാമെന്ന് ചോദിക്കുന്നു. അഹം വൃത്തിയുടെ വിഷയമാണ് ഇവിടെ പറഞ്ഞ. അഹം ബ്രഹ്മേതി യദ്ഭാമം, ഞാൻ ബ്രഹ്മമാണെന്നറിയും. അപ്പം അഹം വൃത്തിയുടെ വിഷയം എന്തായി? ബ്രഹ്മം. അപ്പം ശരീരം മുതൽ, ശരീരത്തിൽ തുടങ്ങി ബ്രഹ്മം വരെ ഏതിനേക്ക് അഹം എന്നറിയാൻ പറ്റും? അതെല്ലാം എന്തായി? അഹം വൃത്തിയുടെ വിഷയമാണ്. ഇപ്പം ശരീരത്തെ അഹം എന്നറിയാൻ പറ്റും, അത് എല്ലാവരുടെയും അനുഭവത്തിൽ ഉള്ളതാണ്. പക്ഷെ ബ്രഹ്മത്തെ അഹം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മത്തെ അഹം എന്നറിയാൻ പറ്റും. അഹം ബ്രഹ്മ എന്നിങ്ങനെ അറിയാം. അങ്ങനെ അഹത്തിന് ദൃശ്യമാകും. ഇപ്പം ബ്രഹ്മം എന്ന് പറയുന്നത് അനുഭവത്തിന് വിഷയമാവും. ബ്രഹ്മം എന്ന് പറയുന്നത് അനുഭവത്തിന് വിഷയമാവും. സ്വാഭാവികമായിട്ട് ഉപാധിയോടുകൂടി വിഷയമാകും, നിരുപാധികമായ ബ്രഹ്മം വിഷയമാകത്തില്ല. ഇപ്പൊ സ്വാഭാവികമായി ബ്രഹ്മം തന്നെ വിഷയമാകും അഹം എന്ന് പറയുമ്പോൾ. അങ്ങനെ സ്വാഭാവികമായി ബ്രഹ്മം വിഷയമാകുന്നതിനാണ് ഇവിടെ പറഞ്ഞത്. 81 എന്ത് പറഞ്ഞു? ഭോക്തൃരൂപം. ഈ ഭോക്താവായിരിക്കുന്ന ആരാ? ബ്രഹ്മം തന്നെ. ഞാൻ അനുഭവിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ അനുഭവിക്കുന്നവനായിരിക്കുന്ന ആരാണ്? ബ്രഹ്മം തന്നെ. ബ്രഹ്മം നിർഗുണമായിരിക്കുന്ന ബ്രഹ്മം അങ്ങനെ അനുഭവിക്കുന്നവനാണ്. അപ്പോ അവിടെ എന്ന് പറയും? ഉപാധിയോടും. അവിടെ ഉപാധി അന്ധക്കരണം തന്നെ. അന്ധക്കരണമാകുന്ന ഉപാധിയോടുകൂടി ബ്രഹ്മം തന്നെ എന്തായിരിക്കുന്നു? ഭോക്താവായിരിക്കുന്നു. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? 81 പ്രകൃതി വിരിഞ്ഞ് ഒരുപോറ് ഭോക്തൃരൂപം എന്ന് പറഞ്ഞതാണ് ഒരു ഭാഗം. അപ്പൊ അവിടെ പ്രകൃതി എന്തിനാ പറഞ്ഞത്? കേവലമായ ബ്രഹ്മത്തിന് ഭോക്താവായിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? നിർഗുണമാണ്, നിരാകാരമാണ്, നിരുപാധികമാണ്. അത് കേവലമായ ബ്രഹ്മം നിരുപാധികമാണ് എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ഞാനവരസനത്തിൽ പറഞ്ഞു അങ്ങനെ ഞാനമേകം ഹി നിരുപാധികമാണ് സ്വാഭാവികം. നിരുപാധികമായിരിക്കുന്ന ബ്രഹ്മത്തിന് ഒരിക്കലും ഭോക്താവായിരിക്കാൻ പറ്റില്ല, അതിനൊരിക്കലും വിഷയമാകാനും പറ്റത്തില്ല. അഹമെന്ന് അതിനെ അറിയാൻ കഴിയും. നിരുപാധികമായ ബ്രഹ്മത്തിന് അഹമെന്നറിയാൻ കഴിയും. അഹമെന്ന് നമ്മൾ അറിയുന്ന ഏതിനെയൊക്കെയാണ് നമ്മൾ അറിയുമെന്ന് അറിയുന്നത്? അഹമെന്നറിയുന്നത് ശരീരത്തെ അറിയുന്നു അഹമെന്ന്, പിന്നെ ബ്രഹ്മത്തെ അറിയുന്നു, പിന്നെ ഏതിനെയൊക്കെയെന്നോ ചോദിച്ചത്. ഏതിനെയൊക്കെ അറിയുന്നു എന്ന് ചോദിക്കുമ്പോൾ ഏതിനെയൊക്കെ അറിയുന്നു അതെന്ന് പറഞ്ഞാൽ മതി. ഏതിനെ അറിയുന്നു? കേട്ടില്ല. മനസ്സിനാരെങ്കിലും അഹമെന്ന് പറയും. ഞാൻ മനസ്സെന്നാരെങ്കിലും പറയും? എൻ്റെ മനസ്സെന്നല്ലേ പറയും. ഞാൻ മനസ്സെന്ന് പറയാറുള്ളു. അത് പറഞ്ഞു കഴിഞ്ഞു. മനസ്സിന് നേരിട്ടറിയത്തില്ല, പക്ഷെ മനസ്സിനോട് താതാത്മ്യപ്പെട്ടിട്ട് ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്ന് പറയും. അവിടെയും മനസ്സിനോട് തന്നെ താതാത്മ്യപ്പെടുന്നു, പക്ഷെ നേരിട്ട് ഞാൻ മനസ്സ് നമ്മുടെ അനുഭവം അനുസരിച്ച് പറയാൻ പറ്റും. ഞാൻ മനസ്സെന്നാലും പറയാറില്ല. ഞാൻ ശരീരം എന്ന് പറയുമ്പോൾ ശരീരത്തെ സംബന്ധിച്ച് ഞാൻ എന്ന് ശരീരത്തിൻ്റെ അഭിമാനത്തോടുകൂടി പറയും. പക്ഷെ അതും സാധാരണ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ തടിച്ചവനാണ്, മെലിഞ്ഞവനാണ്, ആരോഗ്യമുള്ളവനാണ്, ആരോഗ്യമില്ലാത്തവനാണ്, ഇതൊക്കെ ശരീരത്തെ അഭിമാനിച്ചിട്ട് പറയുന്നു. കേവല ശരീരത്തെ മാത്രം നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ശരീരം അങ്ങനെ പറയേണ്ട ആവശ്യം വരുന്നില്ല. എന്നാലും അങ്ങനെ ഒരു ഭാവം മനസ്സിൽ വരാം, നീ ആരാണ് ഞാൻ എന്നൊരുത്തൻ. ഈ ആത്മാവിനെ കുറിച്ചൊന്നും ചിന്തിക്കാത്ത ഒരാളോ നീ ആരെന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പറയാം. അപ്പോൾ അയാളുടെ മനസ്സിലെന്താണ് ഞാനെന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരമാണ്. പക്ഷേ ശരീരധർമ്മങ്ങളിൽ ഞാനെന്ന് പറയുന്നത് വളരെ പ്രകടമാണ്. അതാണ് തടിച്ചവനെന്നും മെലിഞ്ഞവനെന്നും ജാത്യഭിമാനം, ഞാൻ ഇന്ന് ജാതിപ്പെട്ടവനാണ്. ശരീരത്തിൽ ജാതിയുണ്ടെന്ന് അഭിമാനിച്ചിട്ട് ശരീരത്തിലാണ് ജാതി ഇരിക്കുന്നതെന്ന് അഭിമാനിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ജാതിപ്പെട്ടവനാണ്. അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ മനസ്സിൻ്റെ ധർമ്മങ്ങൾ, മനസ്സിൻ്റെ പരിണാമങ്ങളെ അഭിമാനിച്ചിട്ട് എന്ന് പറയും, ഞാൻ സുഖിയാണ്. അതിൽ പ്രധാനമായും അഭിമാനിക്കുന്നത് എങ്ങനെയാണോ, നേരത്തെ പറഞ്ഞ് ഇങ്ങനെ നേരത്തെ പറഞ്ഞു പോയ അതിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ശരീരമാണ്, ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്. ഇതല്ലാതെ നേരത്തെ പറഞ്ഞെന്താ? ഞാൻ ഭോക്താവാണോ, ഞാൻ അനുഭവിക്കുന്നവനാണോ, അങ്ങനെ അതിനാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ആത്മാവ് ഭോക്താവായിരിക്കുന്നു, അല്ലെങ്കിൽ പ്രകൃതി ഭോക്താവായിരിക്കുന്നു പറയുന്നു, ആത്മാവ് ഭോക്താവായിരിക്കുന്നു അല്ലെങ്കിൽ പ്രകൃതി ഭോക്താവായിരിക്കുന്നു എന്ന് പറയുന്നതിന് എന്താ ദോഷം? ശരിയാണോ? ആ, കേവലമായ ആത്മാവ് ഭോക്താവായിരിക്കത്തില്ല, കേവലമായ പ്രകൃതിയും ഭോക്താവായിരിക്കത്തില്ല. അപ്പോൾ പ്രകൃതി പിരിഞ്ഞ് പ്രകൃതിയുടെ ഒരു ഭാഗം ഭോക്താവായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തിനാ കൂടെ നമ്മൾ എടുക്കണം പറഞ്ഞ അനുസരിച്ച്? അതാണ് നേരത്തെ പറഞ്ഞ അറിവിൽ നിന്നൊരഹന്ത ഉണ്ടാകുന്നു. അപ്പം അവിടെ പറഞ്ഞെന്താണ്? അറിവിൽ നിന്ന് അഹന്ത ഉണ്ടാകുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? പ്രകൃതിയിൽ നിന്ന് ഭോക്താവുണ്ടാകുന്നു. രണ്ടും കൂടെ, അവിടെ അറിവെന്ന് പറഞ്ഞിടത്ത് പ്രകൃതിയെ കൂടെ എടുത്തോളും, ഇവിടെ പ്രകൃതി എന്ന് പറഞ്ഞിടത്ത് അവിടെ ഇവിടെ അറിവിനെ കൂടെ ചേർത്തോളും. അങ്ങനെ അറിവും പ്രകൃതിയും കൂടെ ചേരുന്നതിനെയാണ് എന്ത് പറഞ്ഞത്? ഞാൻ ദർശനത്തിൽ എന്ത് പറഞ്ഞു എന്നവിടെ പറഞ്ഞു, ഞാൻ ദർശനത്തിൽ എന്ന് പറഞ്ഞു, ഇവിടെ തന്നെ ഇരിക്കുന്നു. ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളു എന്ന് പറഞ്ഞു. എന്താണ് ചോദിച്ചത് എന്ന് അറിയുന്നുണ്ട്? എന്താ ചോദിച്ചത്? എന്താ ഞാൻ ചോദിച്ചത്? ആരായിട്ട് ചോദിച്ചത് കേൾക്കാതെ നിങ്ങളങ്ങനെ ഉത്തരം പറയും? ചോദിച്ചു കഴിഞ്ഞ ഉടനെ ചോദ്യം പോയി. ഇത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ്, വരച്ചു കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ല. എന്താ ചോദിച്ചത്? എന്താ ചോദിച്ചത്? നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങളൊന്നും വായിക്കത്തുമില്ല, ചിന്തിക്കത്തുമില്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ കേട്ടുകൊണ്ടിരിക്കും, വായനയും ചിന്തയും. എൻ്റെ കയ്യിൽ വ്യാഖ്യാനങ്ങളില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വ്യാഖ്യാനങ്ങൾ കുട്ടിയെടുത്ത് വായിച്ചു പോകണം. വായിച്ചിട്ട് വന്നോ, ശരി എങ്ങനെയാണോ അത് ചർച്ച ചെയ്യാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വ്യാഖ്യാനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിങ്ങനെയാണ് പറയുന്നത്, ബാലരാമ പണിക്കര് വ്യാഖ്യാനം വായിച്ചു നോക്കി. എന്തേ മൊത്തം ഉണ്ട്? ഫാരോഷൻ നായർ സാറിൻ്റെ നോക്കിയില്ല. ഒറ്റ സാറ് ഇരിക്കുന്നത് തെറ്റിച്ച ഇതിൻ്റെ അർത്ഥമാണ്. ഏത് പ്രകൃതി പിരിഞ്ഞൊരു ഭോക്തൃ, അത് പോയിട്ടേക്ക് പിടിയിട്ടില്ല. എന്നാൽ എം എസ് ശാസ്ത്രി നേരെ എഴുതിയിട്ടുള്ളത് പണ്ടെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു പക്ഷേ അത് അന്ന് പ്രസിദ്ധീകരിച്ചിരിക്കില്ല. എന്നേ ഉണ്ടായിരുന്നു, പിന്നെന്താ തെറ്റിച്ചായി. പ്രകൃതി പിരിഞ്ഞൊരു ഭക്തരൂപം ഒന്ന് പ്രത്യേകം അന്വേഷിച്ചാലേ അത് ശരിയാവും, മറ്റു കാര്യം മനസ്സിലാക്കാതെ ഒരു സ്ഥലം തെറ്റിച്ച ബാലകൃഷ്ണൻ സാറിന് ഞാൻ നോക്കിയില്ല. നിങ്ങളത് വായിക്കുന്നുണ്ടെങ്കിൽ എനിക്കെങ്ങനെ തരും, ഞാൻ വായിക്കാം. നിങ്ങളുടെ പേര് പോയി എന്താ വച്ചിരിക്കുകയാണെങ്കിൽ എന്താ പ്രയോജനം എന്തോ. പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടും എലി പിണ്ണാക്ക് അടുക്കി വയ്ക്കുമ്പോൾ വായിക്കാത്തത് വായിക്കുന്നവർക്ക് കൊടുക്കും. നിങ്ങൾക്ക് വായിക്കാത്ത പുസ്തകം എങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ തരും, ഞാൻ വായിക്കാം. വെറുതെ കൈ വെച്ചത് ഇരട്ട വാനം വെട്ടിക്കളയത്. പോയിട്ട് സാർ തെറ്റിച്ചു ഡോക്ടർ ബാലൻ ഭാസ്കരൻ തെറ്റിച്ചു എഴുതിയിരുന്നു, ശാസ്ത്രി സാർ ശരിക്കും എഴുതിയിരുന്നു, വേറെ ഒന്നും ഞങ്ങളുണ്ട്. വിമലാനുസ്വാമി അന്വയ അർത്ഥം എഴുതത്തില്ല, പക്ഷെ മൊത്തത്തിൽ എഴുതി ആ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കുമ്പോൾ ഇത് മനസ്സിലാക്കി തന്നെ എഴുതിയിരിക്കുന്നു, അത് വ്യക്തമാണ്. അന്വയം മനസ്സിലാക്കി തന്നെ എഴുതി, അന്വയം മനസ്സിലാക്കി എഴുതി ആദ്യം വളരെ വ്യക്തമായിട്ട് എഴുതുന്നതാണ്. പ്രകൃതി പിരിഞ്ഞു ഒരു ഭാഗം ഭോക്താവാണ്, പിന്നെ ബാക്കിയുള്ളതെല്ലാം എന്താണ് ഭോഗ്യമാണ്. അഭോഗ്യം എന്താണെന്നുള്ളത് വ്യക്തമാണ്. ഞാൻ കണ്ടതിൽ അത് ഒരാൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്റെ ചോദ്യം എന്തായിരുന്നു? ഇനി നേരെ ചോദിച്ചിട്ട് ഉടനെ ചോദിച്ചപ്പോ ഇല്ല, പിന്നെയാണോ ഇനി ചോദിച്ചത്? പ്രകൃതി മാത്രം ഭോക്താവാകത്തില്ല, അറിവ് മാത്രം, അതായത് അഹം അറിവില്ലാതെ എന്നൊരു അഹന്ത എന്ന് ഭോക്താവെന്ന് പറയും. കേവലം അറിവ് മാത്രമായിട്ടും എന്താകത്തില്ല, അഹമാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന്, രണ്ടിനും കൂടെ ചേർന്ന് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ജ്ഞാന ദർശനത്തിൽ എന്നാണോ അഹന്ത എന്ന് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഭോക്തൃരൂപം ഭോക്താവെന്ന് പറയുന്നതും ഭോക്താവിനെ നമ്മൾ അനുഭവിക്കുന്ന എങ്ങനെ അഹം എന്നാണ്. ഭോക്താവിനെ നമ്മൾ നമ്മുടെ അനുഭവത്തിൽ വരുന്ന ഭോക്താവ് അഹം എന്നാണ്. ഞാൻ അനുഭവിക്കുന്നു, ഞാൻ സുഖത്തെ അനുഭവിക്കുന്നു, ഞാൻ ദുഃഖത്തെ, ഇതൊക്കെ ഭോക്താവിൻ്റെ അനുഭവം. ഭോക്താവിനെ സംബന്ധിച്ചുള്ള അനുഭവം അല്ലെങ്കിൽ താൻ ഭോക്താവായിരിക്കുന്ന അനുഭവമാണ്. രണ്ടും കൂടെ ചേരുന്നതിനെ എന്ത് പറഞ്ഞിരിക്കുന്നു? ഭാനവൃത്തി. അതിനാണ് ഭാനവൃത്തി എന്ന് പറയുമ്പോൾ ഇത് രണ്ടും വരും. ഭാനം എന്ന് പറയുന്നിടത്ത് എന്ത് വരും? അറിവ് വരുന്നു. വൃത്തി എന്ന് പറയുന്നിടത്ത് പ്രകൃതിയും വരുന്നു. അതാണ് ഭാനവൃത്തി എന്ന് പറയുന്നത്. രണ്ടും കൂടെ ചേരുന്നു ഭാനമുള്ള വൃത്തി. അപ്പം ആ ഭാനവൃത്തിയാണ് നമ്മൾ ഞാനെന്ന് അനുഭവിക്കുന്നതും ഇത് എന്നനുഭവിക്കുന്നതും രണ്ടും ഭാനവൃത്തിയാണ്. അവിടെ രണ്ടും കലർന്നിരിക്കുകയാണ്, ചേർന്നിരിക്കുകയാണ്. അതിൽ ആദ്യം ചോദിച്ചതാണ് അഹം എന്ന് പറയുന്ന ഈ അനുഭവം എവിടെ ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. സ്ഥൂല ശരീരത്തിനുണ്ട്, സ്ഥൂല ശരീര ധർമ്മങ്ങളിലാണത് പ്രകടമാകുന്നത്. സൂക്ഷ്മ ശരീരത്തിൽ അല്ലെങ്കിൽ അന്ധകർമ്മം എന്ന് പറഞ്ഞാലും മതി, അതിൻ്റെ ധർമ്മം കണ്ടും പ്രകടമാണ് ഞാൻ സുഖം ദുഃഖി. ഇനി എവിടെ പ്രകടമാണോ? ഞാൻ പറഞ്ഞില്ലേ പറയാത്തത്, ഇവിടെ പറയാം അജ്ഞോഹം, ഞാൻ അറിവില്ലാത്തവനാണ്. അറിവില്ലായ്മയിൽ, തൻ്റെ അറിവില്ലായ്മയിൽ താൻ അഭിമാനിക്കുന്നു. ഇതൊക്കെയാണ് ഭാന ദർശനത്തിൽ വിശദീകരിക്കുന്നത്. സ്ഥൂല ഭാനം, സൂക്ഷ്മഭാനം, കാരണഭാനം, തുര്യഭാനം. അപ്പോൾ എവിടെയൊക്കെ ഭാനമുണ്ടോ അവിടെ എല്ലാം എന്തോരും ഈ പ്രകൃതിയുടെ ഒരു ഭാഗവും കാണും, അറിവും കാണും, രണ്ടും കൂടെ കൂടിക്കലർന്നിരിക്കുന്നു. രണ്ടും കൂടെ കൂടിക്കലർന്നതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. രണ്ടും കൂടെ താതാത്മ്യത്തിരിക്കുന്നു, ചേർന്നിരിക്കുന്നു. ഇതൊക്കെയാണ് വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം. കേട്ട് മനസ്സിലാക്കേണ്ടതല്ല, പിന്നെയോ ചിന്തിച്ച് മനസ്സിലാക്കണം. ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിൽ അറിവിലിരുന്നൊരു അഹന്താദ്യം ഉണ്ടായെന്ന് പറയുന്നിടത്തും, പ്രകൃതി പിരിഞ്ഞൊരു കോറ് ഭോക്തൃരൂപമായി എന്ന് പറയുന്നിടത്തും, അഹന്തയാന്തർ എന്ന് പറയുന്നിടത്തും എല്ലാം പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ്. ഇവിടെ എല്ലാം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഭാനവൃത്തിയെക്കുറിച്ച്. ഈ ഭാനവൃത്തിയെ തന്നെ പിന്നീട് പറഞ്ഞു ജ്ഞാനം സ്വാഭാവികം. ഇത് സ്വാഭാവികമായ ജ്ഞാനമാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഒരു ഉപാധിയുണ്ട്. ആ ഉപാധി എന്താണോ വൃത്തി. വീണ്ടും പറഞ്ഞിരിക്കുന്നു വൃത്തി. അന്ധകരണ പ്രണാമം, ഇത് പഞ്ചദശി വേദാന്ത പരിഭാഷ പോലെയൊക്കെയുള്ള അദ്വൈത ഗ്രന്ഥങ്ങളിൽ വിശദമായിട്ട് ഇതിൻ്റെ പ്രക്രിയകൾ പറയും. എങ്ങനെയാണ് വൃത്തി ഉണ്ടാകുന്നത്, തന്മാത്രകളിൽ നിന്ന് അന്ധകരണം അങ്ങനെ ഉണ്ടാകുന്നു. ഇതൊക്കെ ഒരു പഴയ കാഴ്ചപ്പാട്. പണ്ട് എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കണ്ടെത്തിയ സമാധാനങ്ങളാണ് പഴയ ആൾക്കാർ. അവരിൽ നിന്ന് ചിന്തിച്ച് ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്, അഹംബോധം എങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ അന്ന് ഇതൊക്കെ കണ്ടുപിടിക്കാൻ അവരുടെ കയ്യിലുള്ള ഒരേ ഒരു ഉപായം എന്താണ്? ചിന്തിക്കുക. അപ്പോൾ അവരിരുന്ന് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് അതിനെ തന്നെ ധ്യാനം എന്ന് പറയുന്നു, തപസ്സെന്ന് പറയുന്നു. അതിങ്ങനെ തലമുറ തലമുറകളായി മനുഷ്യരിരുന്ന് തപസ് ചെയ്ത് ചിന്തിച്ച് അവർ കണ്ടുപിടിച്ചാണ്. എന്നിട്ട് അവർ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് രേഖപ്പെടുത്തി വെച്ചാണ് ഈ പറയുന്നത്. ഇതിനെ പ്രക്രിയകളെന്ന് പറയും, ചിന്താരീതികൾ. ഈ ചിന്താരീതികൾ ഇങ്ങനെ അദ്വൈതത്തിൻ്റെ പ്രകരണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതിനെ പ്രകരണ ഗ്രന്ഥങ്ങളെന്ന് പറയും. ഇങ്ങനെയുള്ള ഓരോരോ വിഷയങ്ങളെടുത്ത് വിശദമായി ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ പ്രകരണം എന്ന് പറയുന്നത്. പ്രകരണം എന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭം, ഒരു ഭാഗം. ഇത്ര ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ചർച്ച ചെയ്യുന്നു. ചിന്തിച്ചവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ ബദ്ധിയെക്കുറിച്ചൊക്കെ കൂടുതൽ പറയുന്നത്. അത് തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഭാനവൃത്തി എന്ന് പറഞ്ഞു. ഈ ഭാനത്തെ ഇവിടെ എന്ന് പറഞ്ഞു സ്വാഭാവിക ജ്ഞാനം എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഭാനം എന്ന് പറഞ്ഞാലും ജ്ഞാനം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. അത് മനസ്സിലാക്കാനാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഭാനം എന്ന് കേൾക്കുമ്പോൾ വേറെന്തോ ആണ്, ജ്ഞാനം എന്ന് കേൾക്കുമ്പോൾ വേറെന്തോ ആണെന്നൊക്കെ പറഞ്ഞുകളയും. എന്തിനു ജ്ഞാന ദർശനവും എന്തിനു ഭാന ദർശനവും പ്രത്യേകം എഴുതി, അതുകൊണ്ട് ഇത് രണ്ട് രണ്ടായിരിക്കും എന്നൊക്കെ തരും. രണ്ടിടത്ത് രണ്ട് പ്രക്രിയയാണ്, രണ്ട് തീയതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഭാനവും ജ്ഞാനവും ഒന്നു തന്നെ. എന്നാൽ അതിലൊരു വ്യത്യാസമുണ്ട്, അതാണ് ജ്ഞാനദർശനത്തിൽ പറയുന്നത്. എന്താ വ്യത്യാസം പറയുന്നത്? സ്വാഭാവികം നിരുപാധി. ഭാനദർശനത്തിൽ കൂടുതലും ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായ ഭാനത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ജ്ഞാനത്തെക്കുറിച്ചാണ്. നിരുപാധികമായ ജ്ഞാനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അത് അവസാനം അസമയം ജ്ഞാനദർശനത്തിനാണെങ്കിലും തുടക്കം തന്നെ എങ്ങനെയാണ്? നിരുപാധിക ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഗണിതത്തിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായത്? അതറിയിട്ട് മനസ്സിലായെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായത്? എന്നല്ല ഞാൻ പറഞ്ഞു, ഇതാണ് പറയുന്നത് മനസ്സിലാക്കുന്നത്. ഭാനം ജ്ഞാനം എന്ന് പറയുന്നത് ഒന്ന് തന്നെ, എന്നാലൊരു വ്യത്യാസമുണ്ട്. എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്, നിരുപാധികമായ ജ്ഞാനവും സ്വാഭാവികമായ ജ്ഞാനവും. ആ സ്വാഭാവികമായ ജ്ഞാനത്തെയാണ് എന്ത് പറയുന്നത്? ഭാനം അല്ലെങ്കിൽ ഭാനവൃത്തി എന്ന് പറയുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ നിരുപാധികമായ ജ്ഞാനത്തെ പറഞ്ഞു, ജ്ഞാനം ഏകമാണ് നിരുപാധികമാണ്. ജ്ഞാനം ഏകമെന്ന് പറയുന്നു ഒന്ന്, പിന്നെ എന്തിനാ നിരുപാധികം സ്വാഭാവികമൊന്നും രണ്ടാക്കുന്ന ഒന്നാണെങ്കിൽ? ജ്ഞാനം ഒന്നാണ് അല്ലേ, പിന്നെ അതിനെങ്ങനെ രണ്ടാക്കുന്നു? നിരുപാധികമൊന്നും സ്വാഭാവികമൊന്നും. സുരേഷ് എന്ന് പറയുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, പക്ഷെ സുരേഷ് രണ്ടാണ് എന്ന് പറയാൻ പറ്റും? ഒരാളാണെങ്കിൽ പിന്നെ എങ്ങനെ രണ്ടാവും? ആവും. എന്താ സുരേഷ് എന്ന് പറയുന്ന ഒരാളാണ് എന്നിട്ട് പറയുന്നത് എന്നാ രണ്ടും രണ്ടും, രണ്ടെങ്ങനെയാവും? രണ്ടാവും. ആകെ കുഴപ്പമായി, സുരേഷിൻ്റെ ആകെ കൺഫ്യൂഷനായി. താനിപ്പോൾ ഒന്നാണോ രണ്ടാണോ ഒന്നാണ്? ഏ ഒന്നാണോ രണ്ടാണോ? തീർത്ത് പറ അതനുസരിച്ച് വേണമെങ്കിൽ ഇമ്പോർട്ട് ഇതിനെ കുറിച്ച് എന്താണ്? ഒന്നേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നതാണ് പരമാർത്ഥം. സത്യം പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ഏ പിന്നെ വേണമെങ്കിൽ പറയാം സുരേഷ് രണ്ടാണ്, പല ഗുണങ്ങളും കാണിക്കും. ചിലപ്പം ആൾ പാവമായിട്ടിരിക്കും, ചിലപ്പോഴോ ശേഷപ്പെടും. അപ്പം പറയാണ് നേരത്തെ കണ്ട ആളല്ല ഇപ്പോൾ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ടെന്നും പറയാം. പക്ഷെ സത്യത്തിലാണ് ഒന്നേ ഉള്ളൂ. അപ്പോൾ ജ്ഞാനമേകം എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ ജ്ഞാനം, രണ്ട് ജ്ഞാനം ഇല്ല. ജ്ഞാനം ഒന്നെന്ന് പറയുന്നതാണ് സത്യം. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാമതെന്ന് പറയുന്നിടത്ത് കുറച്ച് അസത്യം ഉണ്ട്. അത് അസത്യമായത് എന്ന് നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ശബ്ദം പ്രയോഗിക്കുന്നത്? ഭാനം. അതാണ് ആ ശബ്ദം ഉപയോഗിച്ച് ആൾക്കാർ ഉപയോഗിക്കുന്ന. പിന്നെ ജ്ഞാനമെന്ന് പറഞ്ഞാൽ പോലെ രണ്ടിടത്തും എന്തിനാ ഭാനമെന്ന് പറയുന്നത്? അല്ലെങ്കിൽ രണ്ടിടത്തും ഭാനം എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാ ജ്ഞാനം എന്ന് പറയും? ഭാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അസത്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമാകും. ജ്ഞാനം അല്ലെങ്കിൽ അറിവെന്ന് പറയുമ്പോൾ അതിൻ്റെ സത്യത്തിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു. എന്നാൽ സത്യം ഒന്നേ ഉള്ളൂ, അത് ജ്ഞാനമാണ്. ഉപാധി വരുമ്പോൾ എന്തായി, അതിനെ ഭാനമെന്ന് പറയാം. അതുകൊണ്ടാണ് ഭാനം ഏകം ഹി എന്ന് പറയത്തില്ല, പിന്നെ എന്ത് പറയും, ജ്ഞാനം ഏകം ഹി. ഭാനം പലതുണ്ട്. ഭാനം പലതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്, സ്ഥൂലം, സൂക്ഷ്മം, കാരണം, തുല്യം. അപ്പോൾ ഭാനം എത്രയോ തരത്തിലായി. ഇനി ഇത് കൂടുതലാണെന്നും പറയാം, പിരിച്ച് പിരിച്ച് പിരിച്ച് ഇതിനെ തന്നെ പിരിച്ച് പറഞ്ഞാൽ കൂടുതലും പറയാം. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു മൊബൈലിന്, അപ്പോൾ എനിക്ക് മൊബൈൽ ഭാനം, പുസ്തകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു പുസ്തക ഭാനം, ഇങ്ങനെ എത്ര വേണോ പറയാം. ഇങ്ങനെ പലതാക്കി പറയുന്നതെല്ലാം എന്താണോ അസത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭാനമെന്നുള്ള ശബ്ദം ഉപയോഗിച്ച്, ജ്ഞാനം അല്ലെങ്കിൽ അറിവ്, ജ്ഞാനവും അസത്യത്തിന് ഉപയോഗിക്കാൻ എങ്ങനെ പറയും, മിഥ്യാജ്ഞാനം എന്ന് പറയും. മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞാൽ അസത്യമാണ്. പക്ഷെ അവിടെ പ്രത്യേകം ചേർത്ത് പറയുന്നതാണ് മിഥ്യ. അറിവിൽ പുരിവീണ് ചിന്തി അഞ്ചായി, എവിടെ പറഞ്ഞിരിക്കുന്നു, ആണോ, അറിവ്. ഇപ്പോൾ ഗുരുദേവ കൃതികൾ ആരെങ്കിലും പരാജയം ചെയ്യാറുണ്ടോ, ഉണ്ടോ, ഉണ്ടോ, മനസ്സിരുത്തി പാരായണം ചെയ്യണം, മനസ്സിരുത്തി പാരായണം ചെയ്യണം. പൊതുവേ ചെയ്യാറില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാമിമാരൊന്നും പാരായണം ചെയ്യാറില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലേ, ബ്രഹ്മവിദ്യാലയത്തിൽ പഠിക്കുന്നവർ ഇപ്പം ബ്രഹ്മവിദ്യാർത്ഥികളും പാരായണം ചെയ്യാറ്. പണ്ടൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ബ്രഹ്മവിദ്യാർത്ഥികൾ പാരായണം ചെയ്യാറ്. അപ്പം അതും ഇല്ല, ഉണ്ടോ, ഉണ്ടോ, പലപ്പോഴൊക്കെ കാണും. പാരായണം ചെയ്യണം എന്നാണ് ഇതൊക്കെ. പണ്ട് പാരായണം ചെയ്തതിൻ്റെ ഗുണമാണ് ഇപ്പോഴും എനിക്കുള്ളത്. ഇപ്പം പാരായണം ചെയ്യുന്ന, ഇപ്പം ഞാൻ പാരായണം ചെയ്യാറില്ല, സത്യം പറയാം, ചെയ്യാറില്ല. പണ്ട് പാരായണം ചെയ്തതിൻ്റെ ഓർമ്മയായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോഴും തന്നെ 10-20 വർഷമായിട്ട് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ചെയ്യുന്ന സമയത്ത് മനസ്സിലെത്തി ചെയ്ത മനസ്സിലിരിക്കും കുറേ. നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ മനസ്സിലില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സവിടെ ഇരുത്തിയല്ല ചെയ്യുന്നത്. അപ്പം ഈ വ്യത്യാസങ്ങൾ, ഇതിൻ്റെ പരസ്പരമുള്ള സാമ്യതയൊക്കെ മനസ്സിലാക്കും എന്താണ്. അല്ല വെറുതെ ഇങ്ങനെ കുറേ പഠിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല, എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ വേണം, ഉള്ളിലിരിക്കാൻ എന്തെങ്കിലും വേണം. അടുത്ത ദിവസം ചോദിക്കുമ്പോൾ അറിയാം, ശരി.